ചന്ദനലേ സുഗന്ധം ചൂരിയതാരു കാട്ടു കാമിനിയോ ചന്ദനലേ സുഗന്ധം ചൂരിയതാരു കാട്ടു കാമിനിയോ മൈവർണ്ണ പെട്ടി തുറന്നു കൊടുത്തത് യൗവനമോ ഋതുദേവതയോ യൗവനമോ ഋതുദേവതയോ ചന്ദനലേ സുഗന്ധം ചൂരിയതാരു കാട്ടു കാമിനിയോ ചൂരിയതാരു കാട്ടു കാമി